ആലുവ ചന്തയിൽ മണിമണിയായി വിറ്റഴിയും കടല ചുടുകടല. കാപ്പി കാപ്പി ചുക്കാപ്പി. ഒക്കരിക്കാന്റെ ചുക്ക് കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ്. ഈ ഒക്കരിക്കാന്റെ ചുക്ക് കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ്. ഈ അതൊരു കുട്ടിന്റെ കടലക്കായ്ക്ക് കപ്പിൽ പോലും പേരാണ്. ഒക്കരിക്കാന്റെ ചുക്ക് കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ്. ഈ അതൊരു കുട്ടിന്റെ കടലക്കായ്ക്ക് ഗൾഫിൽ പോലും പേരാണ്. ആർക്കും പെരുത്ത് പ്രിയമാണ്. മത്തായിക്ക് ഉശിര് കൊടുക്കും നിലക്കടല, കരടിയസയ്ക്ക് അരിശം പകരും അരിക്കടല. ബെൽറ്റ് മത്തായിക്ക് ഉശിര് കൊടുക്കും നിലക്കടല, കരടിയസയ്ക്ക് അരിശം പകരും അരിക്കടല. മാളികത്തട്ടിലെ കാളേജുകാരിയും മാലകൾ വിൽക്കണ ചന്തക്കാരിയും, മാളികത്തട്ടിലെ കാളേജുകാരിയും മാലകൾ വിൽക്കണ ചന്തക്കാരിയും ഒരുപോലെ വാങ്ങണ പൊരിക്കടല, എന്നും ഒരുപോലെ വാങ്ങണ പൊരിക്കടല. ഇത് കിഴവിയെ ബാലികയാക്കും, അടുകിഴവനെ കാമുകനാക്കും. കിഴവിയെ ബാലികയാക്കും, കിഴവനെ കാമുകനാക്കും. ഒക്കരിക്കാന്റെ മളെ ഒക്കരിക്കാന്റെ ചുക്ക് കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ്. ഈ അതൊരു കുട്ടിന്റെ കടലക്കായ്ക്ക് കപ്പിൽ പോലും പേരാണ്. ആശയ്ക്കുമാക്കും വെറുത്ത് പ്രിയമാണ്. ചക്കനെ അമ്മായി നൽകും കൊതിക്കടല, എണ്ണം കെട്ടിയ മമ്മുഞ്ഞിക്കാടെ ആരോഗ്യക്കടല. ഒന്ന് മെല്ലെ പറയാമൊക്കെ. ഉയ്യപ്പച്ചക്കനെ അമ്മായി നൽകും കൊതിക്കടല, എണ്ണം കെട്ടിയ മമ്മുഞ്ഞിക്കാടെ ആരോഗ്യക്കടല. ഇല്ലക്കരം വാങ്ങി പള്ള നിറയ്ക്കണ വല്യ മോലാളിയും ചിങ്കിടിമാരും. ഇല്ലക്കരം വാങ്ങി പള്ള നിറയ്ക്കണ വല്യ മോലാളിയും ചിങ്കിടിമാരും. ചക്കാത്തിൽ വാങ്ങണ മണിക്കടല, ഒന്നായി ചക്കാത്തിൽ വാങ്ങണ മണിക്കടല. ഇത് പെണ്ണിന് ഐശ്വര്യം കൂട്ടും, ഇത് ആണിനെ വീരനായി മാറ്റും. പെണ്ണിന് ഐശ്വര്യം കൂട്ടും, ആണിനെ വീരനായി മാറ്റും. ഒക്കരിക്കാന്റെ ഞമ്മന്റെ ഒക്കരിക്കാന്റെ ചുക്ക് കാപ്പിക്ക് നാട്ടിലെല്ലാം പേരാണ്. ഈ അതൊരു കുട്ടിന്റെ കടലക്കായ്ക്ക് ഗൾഫിൽ പോലും പേരാണ്. ആശയ്ക്കുമാക്കും എഴുത്ത് പ്രിയമാണ്. കടല കടല കടലേ, ചുടുകടലേ, നിലക്കടലേ. കടല കടല കടല കടലേ, ചുടുകടലേ, നിലക്കടലേ. കടല കടല കടലേ, ചുടുകടലേ, നിലക്കടലേ. കടല കടല കടല കടലേ, ചുടുകടലേ.